ഭാഷ്യം തമേദം അവിദ്യാഖ്യം ആത്മനാത്മനോരിതരേതരാധ്യാസം പുരസ്കൃത്യ സർവേ പ്രമാദ പ്രണമാണ പ്രമേയ വ്യവഹാരാഹ ലൗകികാഹ വൈദികാശ്ചപ്രവൃത്ത സർവാണി ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി. തമേദാവിദ്യാഖ്യം ധാമധീന നിഗതവ്യാഖ്യാനം സ്പഷ്ടം ആണെന്നർത്ഥം. സ്പഷ്ടം എന്നർത്ഥം വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. തമേദം അവിദ്യാഖ്യം ആത്മാത്മനോരിതരേതര അധ്യാസം ഇപ്രകാരം ആത്മാത്മനോരിതരേതര അധ്യാസം ആത്മാവിന്റെയും അനാത്മാവിന്റെയും ഇതരേതര അധ്യാസം അതിന്റെ മറ്റൊരു പേരാണെന്ത് അവിദ്യാഖ്യം അവിദ്യ എന്ന പേരുള്ളത്. ഇവിടെ ഭാഷ്യത്തിൽ വളരെ സ്പഷ്ടമായി പറയുകയാണ് എന്ത് അവിദ്യ തന്നെയാണ് അധ്യാസം. അതായത് അവിദ്യ അഖ്യം അവിദ്യ അഖ്യായസ്യ അവിദ്യ പേരായിരിക്കുന്നു ഏതിന് അധ്യാസം. ഇതിൽ അദ്വൈതികളുടെ അഭിപ്രായ വ്യത്യാസം അധ്യാസം വേറെയാണ് അവിദ്യ വേറെയാണെന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്താണോ അവിദ്യ തന്നെയാണ് ഇതരേതര അധ്യാസം താതാത്മ്യധ്യാസം. അതിനെ പുരസ്കൃത്യ അതിനെ മുൻനിർത്തി അതിനെ ആശ്രയിച്ച് അതിനെ അധികൃത്തി അധികരിച്ചിട്ട് അധ്യാസം കൊണ്ടെന്നർത്ഥം. സർവേ പ്രമാതൃ പ്രമാണ പ്രമേയ വ്യവഹാര എല്ലാ മാതൃവ്യവഹാരം ഞാൻ അറിയുന്നവൻ എന്നുള്ള ഭാവമാണ് പ്രമാതൃത്വം. പ്രമാണം പ്രത്യക്ഷ അനുമാന ഉപമാനം ആദ്യ പ്രമാണങ്ങളെ ആശ്രയിച്ചുള്ള വ്യവഹാരം. പ്രമേയം ശബ്ദസ്പർശരൂപരസകരണങ്ങൾ പ്രമേയം ഇതിനെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ എല്ലാം അധ്യാസത്തെ തുടർന്നാണ് വ്യവഹാരം സംഭവിക്കുന്നത്. പറഞ്ഞു അധ്യസ്യ വ്യവഹാരം അധ്യ ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയായിട്ട് അധ്യാസം എന്താണെന്നറിയാം. എന്താണ് അധ്യാസം ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് താതാത്മ്യം. ആ അധ്യാസം സംഭവിക്കുമ്പോഴാണ് പ്രമാതൃവ്യവഹാരം വരുന്നത്. എങ്ങനെ ഞാൻ അറിയുന്നവൻ ഞാൻ ശരീരത്തെ അറിയുന്നു ലോകത്തെ അറിയുന്നു ബ്രഹ്മത്തെ അറിയുന്നു ഇനി അധ്യാസത്തെ അറിയുന്നു മായയെ അറിയുന്നു അവിദ്യ അറിയുന്നു എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭാവം വരണമെങ്കിൽ എവിടെ വരണം ശുദ്ധമായ ബ്രഹ്മത്തിൽ ശുദ്ധമായ ബ്രഹ്മത്തിൽ ഞാൻ അറിയുന്നവനെന്നുള്ള ഒരു ഭാവം വരണമെങ്കിൽ കാരണം സത്യമായിട്ട് ഒന്നേ ഉള്ളൂ ഏത് ബ്രഹ്മം. അവിടെ ഞാൻ അറിയുന്നവനൊരു ഭാവം വരണമെങ്കിൽ അധ്യാസം വന്നാലേ കിട്ടും. അപ്പൊ ശരിക്കും ബ്രഹ്മത്തിലൊന്നും സംഭവിക്കില്ല. പക്ഷെ അധ്യാസം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അപ്പോൾ പറയും ഞാൻ അറിയുന്നു പ്രമാണ വ്യവഹാരം വരുന്നത്. പ്രമാണങ്ങൾ കൊണ്ടുള്ള വ്യവഹാരം, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, ഇതിനെ ആശ്രയിച്ചുള്ള പ്രമേയം മറ്റും ഉണ്ടാകും. അതും ഈ താതാന്യം വന്നാലേ സംഭവിക്കും. പ്രമാതാവ് പ്രമാണത്തെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നു. പിന്നെ പ്രമേയം, എന്ത് വിഷയങ്ങളിലാണ് പ്രമാതാവിന്റെ വ്യവഹാരം വരുന്നത്? ശബ്ദസ്പർശ രൂപരസത്വം. അപ്പോ പ്രമാതൃ പ്രമാണ പ്രമേയ വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഞാൻ ചക്ഷുരേന്ദ്രിയത്തിലൂടെ രൂപത്തെ പറയുന്നു, ഇതാണ് പ്രമാദ പ്രമാണ പ്രമേയ വ്യവഹാരം എന്ന് പറയും. അതിലിതെല്ലാം വരും. ഞാൻ ശ്രവണേന്ദ്രിയത്തിലൂടെ ശബ്ദത്തെ അറിയുന്നു, ഞാൻ രസനേന്ദ്രിയത്തിലൂടെ രസത്തെ അറിയുന്നു, ഇങ്ങനെ ഞാൻ ചക്ഷുരേന്ദ്രിയത്തിലൂടെ പുസ്തകത്തെ അറിയുന്നു. ഇവിടെ പ്രമാതൃ പ്രമാണ പ്രമേയ വ്യവഹാരം വരും. ഇങ്ങനെ ഒരു വ്യവഹാരം, അത് പറയുന്നതായിക്കൊള്ളട്ടെ, അനുഭവമായിക്കൊള്ളട്ടെ, എന്തെങ്കിലും പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, എല്ലാം വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആത്മാവോ അനാത്മാവും തമ്മിലുള്ള താതാമ്യം സംഭവിക്കും. അനാത്മാവ് മിഥ്യയാണ്. മിഥ്യയായ അനാത്മാവുമായിട്ട് എന്ത് വരണം? താതാമ്യം സംഭവിക്കണം. അതുപോലെ തന്നെ ഇത്തരം വ്യവഹാരങ്ങൾ സംഭവിക്കുന്നു. ലൗകിക വൈദികാസ പ്രവൃത്താഹ വ്യവഹാരങ്ങൾ, ലൗകികമായ വ്യവഹാരങ്ങളും വരും, വൈദിക വ്യവഹാരങ്ങളും. ലൗകിക വ്യവഹാരമാണ് ഈ പറഞ്ഞ ഞാൻ പുസ്തകത്തെ അറിയുന്നു. വൈദിക വ്യവഹാരം എന്താണ്? ഞാൻ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യുന്നു, അതാണ് വൈദിക വ്യവഹാരം. കാരണം സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യണമെന്നുള്ളത് ലൗകികമായി അറിയാൻ ഒരു വഴിയില്ല. അതെവിടെ നിന്നെ മനസ്സിലാവും? വേദത്തിൽ നിന്നേ മനസ്സിലാവും. ഈ അധ്യാസം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ വൈദിക വ്യവഹാരവും ചെയ്യും, ലൗകികമായ വ്യവഹാരവും ചെയ്യും. പ്രവൃത്താഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഏത് ലൗകികവും വൈദികവുമായ വ്യവഹാരങ്ങൾ അനാദികാലമായി നടന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? അത് മാത്രമല്ല, സർവാണിജ ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി പ്രവൃത്താണി ചേർത്തോണം. അതുപോലെ തന്നെ സർവശാസ്ത്രാണിജ സർവശാസ്ത്രങ്ങൾ സർവശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇതാണ് എപ്പോഴും നമ്മൾ ഓർക്കണേ. ഈ ശാസ്ത്രം എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ശാസ്ത്രങ്ങളാണ്. ഇന്നത്തെ ശാസ്ത്രം ഒന്നും എടുത്തു കളയും. പണ്ടത്തെ ശാസ്ത്രത്തെ അവർ മൂന്നായിട്ട് എത്തിയിരിക്കുന്നു. ഒന്നെന്താണ്? വിധി. വിധിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗകാമോ വിധിശാസ്ത്രം. പിന്നെ പ്രതിഷേധ ശാസ്ത്രം എന്താണ്? സുരാം ന പിബേ മദ്യം കുടിക്കരുത്. പിന്നെ മോക്ഷശാസ്ത്രം തത്വമസി. പോലുള്ള മോക്ഷശാസ്ത്രം ഉപനിഷത്ത്, ഇതെല്ലാം അധ്യാസം കൊണ്ടാണ്. ഇതെല്ലാം അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ശാസ്ത്രം. എന്നുവെച്ചാൽ യാഗം ചെയ്ത് സ്വർഗത്തിൽ പോകണമെങ്കിലും എന്ത് വേണം? അധ്യാസം വേണം. മദ്യം കുടിക്കാതിരിക്കണമെങ്കിലും എന്ത് വേണം? അധ്യാസം. തത്വമസി ശ്രവണ മനനങ്ങൾ ചെയ്ത് മോക്ഷം നേടണമെങ്കിൽ എന്ത് വേണം? അതാണ് ഇവിടെ പറയുന്നത്. സർവാണി ശാസ്ത്രാണി സർവാണി ശാസ്ത്രാണി എന്നർത്ഥം മനസ്സിലാക്കുക. ഏതാണ് സർവശാസ്ത്രം? വിധിശാസ്ത്രം, പ്രതിഷേധശാസ്ത്രം, മോക്ഷശാസ്ത്രം. ഇതെല്ലാം അധ്യാസം കൊണ്ട് സംഭവിക്കുന്നു. അല്ല, ഇന്നത്തെ സയൻസും ഫിസിക്സും ഒന്നുമല്ല. ഇതെഴുതിയ കാലത്ത് ഇവർക്ക് കുറെ ശാസ്ത്രങ്ങളുണ്ടായിരുന്നു. ആ ശാസ്ത്രങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചൊരു ചോദ്യമുണ്ട്. കഥം പുനഃ വിദ്യാവത് വിഷയാണി പ്രത്യക്ഷാധീനി പ്രമാണാനി ശാസ്ത്രാണി ചേതി ഭാമതി ലാക്ഷിപതി ചോദ്യം ചോദിക്കുന്നു. അതായത് അധ്യാസത്തെ തുടർന്നാണ് സർവ ശാസ്ത്രങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് പറയും. അവിടെയാണ് ചോദ്യം ചോദിക്കുന്നത്. കഥം പുനാതെങ്ങനെയാണ് അവിദ്യാവത് വിഷയാണി അവിദ്യാവാൻ അവന്റെ വിഷയം എന്ന് വെച്ചാൽ അവനെ ആശ്രയിക്കുന്നതാണ്. പ്രത്യക്ഷാധീനി പ്രമാണാനി അവിദ്യയുള്ളവനെ ആശ്രയിച്ചാണ് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നെങ്ങനെ പറയാൻ പറ്റും? അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മറക്കാൻ പാടില്ല. എന്താണ് അധ്യാസം? അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാനാത്മതാതാണ്. മറന്നുപോയാ പോയി. അവിദ്യാവത് വിഷയാണി എന്ന് വെച്ചാൽ അവിദ്യാവത് അവിദ്യാവത് എന്ന് വെച്ചാൽ അവിദ്യാവാൻ അവിദ്യയുള്ളവൻ. അവന്റെ വിഷയം എന്ന് വെച്ചാൽ അവന്റെ ആശ്രയം. അവനെ ആശ്രയിക്കുന്നതാണ് പ്രത്യക്ഷാധീനി പ്രമാണാനി. എന്നെങ്ങനെ പറയാൻ പറ്റും? പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, പ്രമാണാനി ശാസ്ത്രാണി അത് വ്യാഖ്യാനിക്കുന്നു. തത്വപരിച്ഛേദോ ഹി പ്രമാ. പ്രമാ എന്ന് പറയുന്നത് എന്താണ്? തത്വപരിച്ഛേദം, തത്വനിശ്ചയം. ഇവിടെ പറയുകയാണെങ്കിൽ ബ്രഹ്മതത്വനിശ്ചയം, അത് പ്രമേയാണ്. അങ്ങനെ തത്വപരിച്ഛേദോ ഹി പ്രമാ. അതാണ് വിദ്യ. അതിനാണ് എന്ത് പറയുന്നത്? തത്വനിശ്ചയത്തെയാണ് വിദ്യ എന്ന് പറയുന്നത്. സാധനാനി പ്രമാണാനി, അതിന്റെ സാധനം പ്രമേയുടെ കരണങ്ങളാണെന്ത്? പ്രമാണം. സാധനം എന്ന് വെച്ചാൽ പ്രമാണം എന്ന് വെച്ചാൽ യഥാർത്ഥ ജ്ഞാനമാണ്, തത്വനിശ്ചയമാണ്. അതിന്റെ കാരണമാണ് പ്രമാണങ്ങൾ. അപ്പോ പ്രമയ്ക്ക് കാരണമായിരിക്കുന്ന പ്രമാണങ്ങൾ കഥം അവിദ്യാവത് വിഷയമാണ്. അതെങ്ങനെ അവിദ്യയുള്ളവനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാകുന്ന ഒരു ചോദ്യം വന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം? പുനക്ഷേമ എന്താണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്? എന്ന് പറഞ്ഞാ പറ്റുമോ? മുമ്പ് എന്താ എഴുതിയിരിക്കുന്നെന്ന് ശ്രദ്ധിച്ചു നോക്കണം. ശരി, അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എന്താ ചോദ്യത്തിന് കാരണം എന്താ? അതായത് പ്രമാ വിദ്യ എന്ന് പറയുന്ന അവിദ്യയുടെ വിരോധിയാണ്, അവിദ്യ നശിപ്പിക്കുന്നതാണ്. വിദ്യ കൊണ്ട് എന്തെയും അവിദ്യ അല്ലെങ്കിൽ അധ്യാസം നശിപ്പിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചിട്ടാണ് പ്രമാണം ഇരിക്കുന്നത്. അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചിട്ടാണ് പ്രത്യക്ഷാദി പ്രമാണം ഇരിക്കുന്നത്. ആ പ്രമാണങ്ങളിൽ നിന്നാണ് എന്തുണ്ടാകുന്ന വിദ്യ. അവിദ്യ ഉള്ളവനെ ആശ്രയിച്ച് പ്രമാണം ഇരിക്കുന്നു, ആ പ്രമാണങ്ങളിൽ നിന്ന് എന്തുണ്ടാകുന്നു? വിദ്യ. എന്നാ വിദ്യ അവിദ്യ നശിപ്പിക്കുന്നതുമാണ്. അവിദ്യയുള്ളവനെ ആശ്രയിച്ചിരിക്കുന്ന പ്രമാണങ്ങളിൽ നിന്നുണ്ടാകുന്ന വിദ്യ, ആ വിദ്യ എങ്ങനെ അവിദ്യ നശിപ്പിക്കും? എന്തുകൊണ്ട്? ആ വിദ്യയെ ആശ്രയിച്ചാണ് വിദ്യ ഉണ്ടായത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണത്, അവിദ്യയും വിദ്യയും. ഇതെങ്ങനെ ശരിയാകുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. ആണ് പറയുന്നത് കഥം അവിദ്യാവത് വിഷയാണ്. പ്രമേയുടെ കരണങ്ങളായ പ്രമാണങ്ങൾ എങ്ങനെ അവിദ്യ ഉള്ളവനിരിക്കും? കാരണം പ്രമാ വിദ്യ നശിക്കുന്നതല്ലേ. അപ്പൊ ആ വിദ്യ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ ഉള്ളവനിരിക്കുന്ന ആ പ്രമാണങ്ങളിൽ നിന്ന് എങ്ങനെ വിദ്യ ഉണ്ടാവും? പരസ്പര വിരുദ്ധമുണ്ട് ഇത് രണ്ടും. അത് വിശദീകരിക്കുന്നില്ല. അവിദ്യാവന്തം പ്രമാണാനി ആശ്രയം. അവിദ്യയുള്ളവൻ എങ്ങനെയാണ് പ്രമാണങ്ങൾ ആശ്രയം? അവിദ്യയുള്ളവന് പ്രമാകരണങ്ങളായിരിക്കുന്ന പ്രമാണങ്ങൾ എങ്ങനെ ആശ്രയിക്കും? അങ്ങനെയുള്ള പ്രമാണങ്ങളിൽ നിന്ന് എങ്ങനെ പ്രമേയുണ്ടാകും? കാരണം എന്തുകൊണ്ട്? അത് ഇരിക്കുന്ന എവിടെ? അവിദ്യ ഉള്ളവനിലാണ് ഇരിക്കുന്നത്. കാരണം അവിദ്യാവന്തം അവിദ്യ ഉള്ളവനെ പ്രമാണാനി എന്ന ആശ്രയം ചെയ്യും. പ്രമാണങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? തത് കാര്യസ്യ വിദ്യായാഹ അവിദ്യാവിരോധിത്വ എന്നുകൊണ്ട് ആ പ്രമാണങ്ങളുടെ കാര്യമായ വിദ്യ അവിദ്യക്ക് വിരോധിയാണ്. എന്നുവെച്ചാൽ അവിദ്യ നശിപ്പിക്കുന്നതാണ്. പ്രമാതാവ് അയാളിൽ അവിദ്യ ഇരിക്കുന്നു, ആ വിദ്യ ആശ്രയിച്ച് എന്ത് ചെയ്യുന്നു? അയാളിൽ പ്രമാണങ്ങളിരിക്കുന്നു. ആ പ്രമാണങ്ങളിൽ നിന്ന് പ്രമേയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രമാവിദ്യ നശിപ്പിക്കുന്നതാണ്. അതെങ്ങനെ സംഭവിക്കും? പരസ്പര വിരോധമല്ലേ ഇത് രണ്ടും? അപ്പോ ഇങ്ങനെ പറയേണ്ടത് എന്താണ്? അവിദ്യ പ്രമാതാവിനിരിക്കുന്നു, ആ പ്രമാണങ്ങളെ പ്രമാതാവ് അവിദ്യയിരിക്കുന്നു, ആ വിദ്യ ആശ്രയിച്ച് പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളിൽ നിന്നുണ്ടാകുന്നു അവിദ്യയായിരിക്കും. അവിടെ പറയുന്ന വിദ്യ എന്നാണ്. അപ്പൊ വിദ്യ അവിദ്യയുടെ വിരോധിയാണോ? ഇതാണ് ഇവിടെ ഭാഷ്യത്തിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ് കഥം പുനർ അവിദ്യാദി വിഷയാണ് പ്രത്യക്ഷാദിന് പ്രമാണ. ഇതിന് സമാനം പറയും. ഇനി അത് മാത്രമല്ല, ഇനിയും പറയും. സന്തുവ പ്രത്യക്ഷാദീനി സംവൃത്യാപി യഥാതഥ. ശാസ്ത്രാണിതോ പുരുഷ ഇത അനുശാസനപരാണി അവിദ്യാപ്രതിപക്ഷതയാ വിദ്യാവത് വിഷയാണി ഭാവിയിലും അർഹം ശാസ്ത്രാണിച്ച ശാസ്ത്രാണിച്ച എന്നെന്തിനു പറഞ്ഞു പറയും സന്തുവ പ്രത്യക്ഷാദീനി സമൃദ്ധി അപ്പൊ യഥാതഥ സന്തു അപ്രകാരമായിക്കൊള്ളട്ടെ എങ്ങനെയെങ്കിലും എന്നാണ് യഥാതഥ ഏതെങ്കിലും തരത്തിലായിക്കോട്ടെ എന്നാണ് യഥാതഥ സന്തു എന്ത് പ്രത്യക്ഷാദീനി പ്രത്യക്ഷാദി പ്രമാണങ്ങൾ അവിദ്യയുള്ളവനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ ഒരുവിധ സമ്മതിക്കാമെന്നറിയാം എന്തുകൊണ്ട് സംവൃത്യാപി അത് അവിദ്യയിൽ നിന്നുണ്ടായതായതുകൊണ്ട് അവിദ്യകം അല്ലെങ്കിൽ വ്യാവഹാരികം എന്നും പറയാം പ്രത്യക്ഷാദി പ്രമാണം എങ്ങനെയാണ് അവിദ്യയിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചതിരിക്കും പ്രത്യക്ഷാദി എന്ന് വെച്ചാൽ പ്രത്യക്ഷം അനുമാനം ഉപമാനം ശബ്ദം ഭർത്താവൃത്തി അനുപലബ്ധി പ്രമാണങ്ങളെല്ലാം സംവൃത്തിയ അവിദ്യാകാര്യമായതുകൊണ്ട് യഥാതഥാസന്തു അങ്ങനെ ഇരുന്നോട്ടെ എങ്ങനെ അവിദ്യയുള്ള പുരുഷനെ ആശ്രയിക്കുന്നു എന്ന് നമുക്ക് തൽക്കാലം അംഗീകരിക്കാം പക്ഷേ ശാസ്ത്രത്തിന്റെ കാര്യം അങ്ങനെയല്ല ശാസ്ത്രാണിത്തോ പുരുഷ ഹിത അനുശാസനപരമാണ് ശാസ്ത്രങ്ങൾ എങ്ങനെയല്ല എന്താണ് പുരുഷഹിതത്ത് എന്ന് വെച്ചാൽ മോക്ഷത്ത് തത്വജ്ഞാനം മോക്ഷം വരെയുള്ള കാര്യങ്ങളെ അനുശാസനപരമാണ് അനുശാസനം ചെയ്യുന്നതാണ് ഉപദേശിക്കുന്നവയാണ് അനുശാസന ശാസ്ത്രമിത്യാഹോ പുരുഷഹിതത്തെ ശാസനാകുന്നു പുരുഷൻ എന്ന് വെച്ചാൽ ജീവന്മാർ അവരുടെ ഹിതമെന്ന് പറയുന്നത് അഭ്യുദയ നിശ്രേയസങ്ങളാണ് ഇവയെ ശാസനം എന്ന് വെച്ചാൽ ഉപദേശിക്കുക ഉപദേശിക്കുന്നതാണല്ലോ എന്ത് ശാസ്ത്രങ്ങൾ ശാസ്ത്രാണിത് പുരുഷഹിത അനുശാസനപരാണി അവിദ്യാപ്രതിപക്ഷതയ അതെപ്പോഴും അവിദ്യയെ നശിപ്പിക്കുന്നവയാണ് പ്രത്യക്ഷാദികൾക്കൊന്നും കുഴപ്പമില്ല വീണ്ടും അംഗീകരിക്കാം അവിദ്യകാര്യമായതുകൊണ്ട് പക്ഷെ ശാസ്ത്രം അങ്ങനെയല്ല ശാസ്ത്രത്തിൽ നിന്നാണ് തത്വമസി എന്ന് പറയുന്ന ജ്ഞാനം ഉണ്ടാവുന്നത് ആ ജ്ഞാനമാണ് എന്തിനു നശിപ്പിക്കുന്നത് അവിദ്യ ആത്യന്തികമായി നശിപ്പിക്കുന്നത് എന്താണ് അതാണ് അവിദ്യാപ്രതിപക്ഷതയ അവിദ്യാപ്രതിപക്ഷം എന്ന് വെച്ചാൽ അവിദ്യ വിരോധി അവിദ്യാവത് വിഷയമാണ് അതുകൊണ്ട് ശാസ്ത്രം അവിദ്യ ഉള്ളവനെ ആശ്രയിക്കത്തില്ല അവിദ്യാവത് വിഷയമാണ് ഭവിതം അർഹന്തി അതങ്ങനെ ആയാൽ ശരിയാവത്തില്ല അപ്പോ മറ്റ് പ്രമാണങ്ങളെ അപേക്ഷിച്ച് ശാസ്ത്രത്തിന് ശാസ്ത്രം എന്ന് വെച്ചാൽ ഇവിടെ ശ്രുതി പ്രത്യേകതയാണ് എന്താണ് മറ്റ് പ്രമാണങ്ങളിൽ നിന്നും പ്രത്യക്ഷ അനുമാനം ഉപമാനം ശബ്ദം ഇതിൽ നിന്നും പ്രമേയമുണ്ടാകും പക്ഷെ ഈ പുരുഷനെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യയെ ആത്യന്തികമായി നശിപ്പിക്കാൻ അതുകൊണ്ടൊന്നും സാധിക്കില്ല പുരുഷനെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യയെ ആത്യന്തികമായി നശിപ്പിക്കുന്ന ഏതാണ് ഉപനിഷത്ത് അപ്പോ ആ ഉപനിഷത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം എന്ത് ചെയ്യുന്നു അവിദ്യയെ പൂർണ്ണമായും നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് അവിദ്യയ്ക്ക് വിരോധിയാണ് അപ്പോ അങ്ങനെ വിദ്യയെ ഉണ്ടാക്കുന്നതായ ശാസ്ത്രം അവിദ്യയുള്ള പുരുഷനെ ആശ്രയിച്ച് എങ്ങനെ എങ്ങനെ ആശ്രയിക്കും എന്നാണ് ആശ്രയിക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത് അതിന് സമാധാനം പറയുന്നു ശാസ്ത്രം സമാധത്തെ ഭാഷ ഉച്ചത്തെ സമാധത്തെ എന്ന് വെച്ചാൽ സമാധാനം പറയുന്നു മറുപടി പറയുന്നു ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനരഹിതസ്യ പ്രമാതൃത്വ അനുപത്തോ പ്രമാണ പ്രവൃത്തി അനുപത്തേ നഹീന്ദ്രിയാണി അനുപാതായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവത്തി ഉച്ചതേ ഞാൻ വിശദമായ മറുപടി പറയുന്നു. ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനഹീനസ്യ പ്രമാദത്വ അനുപത്തോ പ്രമാണപ്രവൃത്തി അനുപത്തെ. ദേഹത്തിന്റെ അഹംബുദ്ധി ദേഹത്തിന് മമത്വമൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അധ്യാസം കൊണ്ടാണ്. അതാണ് ഭാമതികാരം പറയുന്നത്. ഉച്ചതേ ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനഹീനസ്യ. അത് പറഞ്ഞാൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. താതാത്മ്യ തദ്ധർമ്മ അധ്യാസഹീനസ്യ പ്രമാതൃത്വ അനുപത്വ സത്യം പ്രമാണപ്രവൃത്തി അനുപത്തേ. അതിന് ദേഹേന്ദ്രിയാദിഷ അഹം മമ അഭിമാനഹീനസ്. ദേഹേന്ദ്രിയാദികളിൽ അഹം അഭിമാനവും മമ അഭിമാനവും ഇല്ലാത്തവൻ. അത് വിശദീകരിക്കുന്നു ഭാമതികാരൻ. താതാമ്യ തദ്ധർമാധ്യാസഹീനസ്. ദേഹേന്ദ്രിയാദികളോട് താതാമ്യ ഇല്ലാത്തവൻ, അല്ലെങ്കിൽ ദേഹേന്ദ്രിയാദി ധർമ്മങ്ങളിൽ താതാത്മ്യമില്ലാത്തവൻ, അതാണ് താതാത്മ്യ തദ്ധർമാധ്യാസീനോ. താതാത്മ്യം എന്ന് പറയുമ്പോൾ ധർമ്മ അധ്യാസത്തെ നിഷേധിക്കുകയാണ്. ഹീനസ്യ എന്ന് വെച്ചാൽ ഇല്ലാത്തവൻ, ദേഹത്തോട് താതാത്മ്യപ്പെടാത്തവൻ എന്നർത്ഥം. തദ്ധർമാധ്യാസീന എന്ന് വെച്ചാൽ ദേഹധർമ്മങ്ങളോട് താതാത്മ്യപ്പെടാത്തവൻ. ഒന്ന്, ദേഹത്തോട് താതാത്മ്യപ്പെടാതിരിക്കുകയോ, അല്ലെങ്കിൽ ദേഹത്തോട് താതാത്മ്യപ്പെട്ടവരുടെ അഹം എന്നുള്ള ബോധം വരുന്നു. ആ താതാത്മ്യം തന്നെയാണ് അഹം എന്നുള്ള ബോധമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. ഇനി ആ ദേഹധർമ്മത്തോട് താതാത്മ്യപ്പെട്ടു കഴിഞ്ഞാൽ മമ ശരീര സ്ഥൂല ദേഹധർമ്മത്തോട് താതാത്മ്യപ്പെടും. എന്റെ ശരീര സ്ഥൂലമാണ്, സ്ഥൂലത്വം ധർമ്മമാണ്, അങ്ങനെ ധർമ്മ അധ്യാസം എന്ന് പറയും. ശരീരത്തോട് താതാത്മ്യം വരുന്നതിന് ധർമ്മ അധ്യാസം എന്ന് പറയും. ധർമ്മമാണ് ധർമ്മം. സ്ഥൂലത്വത്തോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? ധർമ്മ അധ്യാസം എന്ന് പറയും. എന്ന് പറയുന്നു ദേഹേന്ദ്രിയാദിഷു, ദേഹേന്ദ്രിയാദികളിൽ അഹം മമ അഭിമാനഹീനസ്യ. അഹം മമ എന്നുള്ള അഭിമാനം ഇല്ലാത്തവനെ പറയുന്നു താതാന്യ ധർമാധ്യാസഹീനസ്യ. പ്രമാതൃത്വം അനുഭവത്തോ, അവന് പ്രമാതൃത്വം വരത്തില്ല, ഞാൻ അറിയുന്നവൻ എന്നുള്ള ഒരു ഭാവം വരത്തില്ല. എന്തുകൊണ്ട്? അവൻ നിർഗുണ ബ്രഹ്മമാണ്. നിർഗുണ ബ്രഹ്മത്തിൽ എന്തെങ്കിലും അഭി പ്രമാതൃത്വ അനുഭവം വരും. ആ നിർഗുണമായ ബ്രഹ്മം ദേഹത്തോട് താതാമ്യപ്പെടുമ്പോഴാണ് എന്ത് വരുന്നത്? പ്രമാതൃത്വം വരുന്നു. അല്ലെങ്കിൽ ദേഹധർമ്മത്തോട് താതാമ്യപ്പെടുമ്പോഴാണ് പറയുന്നത് എന്റെ ദേഹം തടിച്ചതാണ്. ദേഹത്തോട് താതാമ്യപ്പെടുമ്പോഴാണ് പറയുന്നത് ഞാൻ ഈ ദേഹമാണ്. അപ്പൊ ഇതാണ് പ്രമാതൃത്വം എന്ന് പറയുന്നത്. അപ്പോ ഈ താതാത്മ്യം വന്നില്ലെങ്കിൽ പ്രമാതൃത്വമില്ല. ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇതിനൊന്നും അഭിമാനിക്കത്തില്ല. അങ്ങനെ ഇതിലൊക്കെ അഭിമാനിച്ച് അനുഭവിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പ്രമാതൃത്വം. അപ്പൊ പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. അപ്പൊ പിന്നെ ഒന്നേ ഉള്ളൂ, ഏത്? നിർഗുണമായ ബ്രഹ്മവും മിഥ്യയായ ശരീരം. അതാണ് സുഷുപ്തി. അവിടെ നിർഗുണമായ ബ്രഹ്മമുണ്ട്, മിഥ്യയായ ശരീരമുണ്ട്. താതാത്മ്യം സംഭവിക്കുന്നു, അതുകൊണ്ട് അവിടെ പ്രമാതൃത്വം അതുകൊണ്ട് അറിയുന്നില്ല എന്താണ് ഞാൻ ഈ ദേഹമാണ്. അങ്ങനെ ഒരു ബോധ്യമുണ്ടോ സുഷുപ്തിയിൽ? എന്റെ ദേഹം തടിച്ചതാണെന്ന് ബോധമുണ്ടോ? അവിടെ അധ്യാസമില്ല, പ്രമാദത്വം. അപ്പൊ അധ്യാസമില്ലെങ്കിൽ പ്രമാദത്വമില്ല എന്നാണ് പറയുന്നത്. സത്യം പ്രമാണപ്രവൃത്തി അനുഭവത്തെ ഇപ്പൊ പ്രമാണപ്രവൃത്തി സംഭവിക്കും. അയമർത്ഥം അതിന്റെ അതിനെ വിശദീകരിക്കുകയാണ് ഭാമതികാരൻ. എന്താണ് ഈ പ്രമാതൃത്വം എന്ന് പറയുന്നത്? പ്രമാതൃത്വം ഹി പ്രമാം പ്രതി കർത്തൃത്വം. പ്രമാതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമയിൽ വരുന്ന കർത്തൃത്വം. ഞാൻ പറയണേ ഞാൻ പുസ്തകത്തെ അറിയുന്നു. അപ്പൊ പുസ്തകത്തെ കുറിച്ചുള്ള എന്റെ അറിവെന്ന് പറയുന്നത് പ്രമേയമാണ്. ആ പ്രമേയുടെ കർത്തൃത്വത്തെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഞാൻ അറിയുന്നവനെന്ന് പറയുന്നത്. ഇതാണ് പ്രമാം പ്രതി കർത്തൃത്വം. ഇതിനാണ് പ്രമാതൃത്വം. വളരെ സിമ്പിളായി വ്യാഖ്യാനിച്ചു. ഇനി ഈ പ്രമാം പ്രതി കർത്തൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ കർത്തൃത്വം? എന്താണ് കർത്തൃത്വം? അത് വ്യാകരണത്തിൽ പഠിച്ചിട്ടുണ്ട്. കർത്തൃത്വം എന്താണ് വ്യാകരണത്തിൽ പഠിച്ചത്? എന്താണ് സ്വതന്ത്ര കർത്ത പഠിച്ചിട്ടുണ്ട്? സ്വതന്ത്ര കർത്ത അത് വ്യാകരണത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കർത്തൃത്വം എന്താണ്? കാരണം അത് അവിടെ കരുത്ത് തച്ച സ്വാതന്ത്ര്യം. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. അതെവിടെ നിന്ന് കിട്ടി? വ്യാകരണത്തിൽ സ്വതന്ത്ര കർത്ത. അപ്പൊ ഈ സ്വാതന്ത്ര്യം എന്താണതറിയണം. ആദ്യം എന്ത് പറഞ്ഞു? പ്രമാതൃത്വം എന്തെന്ന് പറഞ്ഞു. അതെന്താണ് പ്രമാതൃത്വം എന്ന് പറയുന്നത്? കർത്തൃത്വം. അടുത്ത് കർത്തൃത്വം എന്താണെന്ന് പറഞ്ഞു. കർത്തൃത്വം എന്താണ്? ഇനി സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞു. ഓരോന്നും വ്യാഖ്യാനിക്കുകയാണ്. സ്വാതന്ത്ര്യം ച പ്രമാതുഹു ഇതര കാരക അപ്രയോജ്യസ്യ സമസ്ത കാരക പ്രയോക്തൃത്വം. ഇതര കാരക അപ്രയോജ്യസ്യ പ്രമാതുഹു. പ്രമാതുഹു എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? ഷഷ്ഠി. അപ്പൊ കാരകങ്ങൾ ഏതൊക്കെയെന്നറിയണം. കർത്താവിന് ഒരു കാരകമെന്ന് പറയാം. കർമ്മം എന്ന് പറയുന്നത് കാരകമാണ്. കരണം എന്ന് പറയുന്നത് കാരകമാണ്. സമ്പ്രദാനം എന്ന് പറയുന്നത് കാരകമാണ്. അപാദാനം എന്ന് പറയുന്നത് കാരകമാണ്. പിന്നെ അധികരണം കാരകമാണ്. ഇത് വ്യാകരണത്തിൽ നിന്ന് പഠിക്കും. കാരകങ്ങളെ വ്യാകരണത്തിൽ നിന്ന് മനസ്സിലാക്കും. കേട്ടിട്ടുണ്ടോ? അതിനടുത്ത് പറയുന്നത് ഇതരകാരക അപ്രയോജ്യ ഇതരകാരകങ്ങളുടെ പ്രേരണ കൂടാതെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു. പ്രമാതാവിനാണല്ലോ സ്വാതന്ത്ര്യമുള്ളത്. മറ്റ് കാരകങ്ങളുടെ പ്രേരണ കൂടാതെ ഇതരകാരക അപ്രയോജ്യ പ്രേരണയില്ലാതെയുള്ള പ്രമാതാവിന് സമസ്ത കാരക പ്രയോക്തൃത്വം. സമര മറ്റ് എല്ലാ കാരകങ്ങളെയും പ്രേരിപ്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുക. മറ്റ് കാരകങ്ങളുടെയും സ്വാധീനത്തിൽപ്പെടാതെ പ്രമാതാവ് എന്ത് ചെയ്യുന്നു? എല്ലാ കാരകങ്ങളെയും സ്വാധീനിക്കുന്നു, അങ്ങനെയും പറയാം. മറ്റു കാരകങ്ങളെയൊന്നും പ്രേരണയ്ക്ക് വശപ്പെടാതെ മറ്റ് എല്ലാ കാരകങ്ങളെയും പ്രേരിപ്പിക്കും. അല്ലെങ്കിൽ പറയാം, മറ്റ് കാരണങ്ങളെ കൊണ്ട് അസ്വാതന്ത്ര്യം വരാതെ എല്ലാ കാരകങ്ങളെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു. സ്വതന്ത്രനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കർത്താവ് സ്വതന്ത്ര കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? കർത്താവ് സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കരണം എന്ന് പറയുന്ന ആ ഒരു കാരകത്തെ കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ആര്? രാമ ബാണേന പന്തി. രാമൻ സ്വതന്ത്ര കർത്താവാണ്, പക്ഷെ ബാണം എന്ന് പറയുന്നത് കരണമാണ്. ഈ ബാണത്തെ പ്രവർത്തിപ്പിക്കുന്ന ആരാണ്? രാമൻ. അപ്പോ അതിനെ പ്രവർത്തിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്ന എന്താണ്? രാമനാണ്. രാമനാണ് അവിടെ കർത്താവ്. മറിച്ച് ഈ ബാണത്തിന്, ബാണം രാമനെയല്ല പ്രവർത്തിപ്പിക്കുന്നു, രാമൻ ബാണത്തെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതരകാരക അപ്രയോജ്യസ്യ, ഇതരകാരകമായ ബാണത്താൽ പ്രേരിപ്പിക്കപ്പെടാതെ സകലകാരകം എന്ന് പറഞ്ഞാൽ ബാണം എന്ന് പറയുന്ന കാര്യത്തെ പ്രേരിപ്പിക്കുന്നവനാണ് ഒരു രാമൻ. അതാണ് രാമന്റെ സ്വാതന്ത്ര്യം. ഇങ്ങനെ ഓരോ കർണം എടുത്തു നോക്കിയാൽ മനസ്സിലാവും. എല്ലാ ഓരോ കാരകവും, കരണം, കർമ്മം തുടങ്ങിയ ഓരോ കാരകങ്ങളെയും എടുത്തു നോക്കിയാൽ എന്ന് മനസ്സിലാവും. ഈ കർത്താവ് എന്ന് പറയുന്ന രാമൻ മറ്റ് ഓരോ കാരകങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രവർത്തിപ്പിക്കുന്നു എന്ന അവരുടെ ഒന്നും സ്വാധീനത്തിൽ പെടാതെ സ്വതന്ത്രമായി നിൽക്കുന്നതാണ് സ്വാതന്ത്ര്യം. ഇതര കാരക അപ്രയോജ്യസ്യ പ്രമാദു സകല കാരക പ്രയോഗത്തിലെത്തി. മറ്റുള്ള എല്ലാത്തിനെ കൊണ്ടും ഓരോന്നും ചെയ്യിക്കും, എന്നാൽ മറ്റൊന്നിനും സ്വയം വഴിപ്പെടുത്തുന്നില്ല. അതാണെന്ത്? കർത്താവിന്റെ സ്വാതന്ത്ര്യം. അത് വ്യാകരണത്തിൽ നിന്ന് മനസ്സിലാവും. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഭൗതികമായ അടിമത്തത്തിലായിരുന്നു ജനങ്ങൾ. ഭൗതിക അടിമത്തം. അപ്പോ വിദ്യയില്ലാത്തോണ്ട് വന്ന അടിമത്തം, തൊഴിലില്ലാത്തോണ്ട് വന്ന അടിമത്തം, സമ്പത്തില്ലാത്തോണ്ട് വന്ന അടിമത്തം, അന്തസ്സില്ലാത്തോണ്ട് വന്ന അടിമത്തം, ഇങ്ങനെ നിരവധി അടിമത്തങ്ങളുണ്ടായിരുന്നു. അതിന്റെ എല്ലാം പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? വിദ്യയാണ്. അത് അവിടെ പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിയുടെ കാര്യം പറയുന്നു. ഇവിടെ പറയുന്നത് എന്തിന്റെയാണ്? വ്യാകരണത്തിന്റെ വിഷയമാണ്. അവിടെ പറയുന്നത് എന്താണ്? സാമൂഹ്യശാസ്ത്രത്തിന്റെ കാര്യമാണ്. അവിടുത്തെ സ്വാതന്ത്ര്യം വേറെ, അവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ റോഡിൽ കൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം, തുണി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള പഠിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഏത് അവിടെ എന്ന് വെച്ചാൽ സാമൂഹ്യ നീതിയുടെ വിഷയം. സാമൂഹ്യ നീതിയില്ല, അതാണ് അവിടുത്തെ വിഷയം. ആളൊക്കെ പൊട്ടന്മാര് വരണം പറയും. ജീവര ദോഷം ഒരു ഒരു കാര്യം, ഒരു ഉപദേശം കൊടുക്കുമ്പോ ഏത് സന്ദർഭത്തിലാണ് ആ ഉപദേശം കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാകാം. അന്ന് ഏത് സന്ദർഭത്തിൽ ഇത് കൊടുത്തു? സ്വാമി എന്ന് വെച്ചാൽ എന്താ വിവരമുള്ളവരെന്നാണ് കരുതി. പ്രസക്തി അന്ന് എന്താണ് തുണി കൊടുക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലഘട്ടത്തില് അവരടുത്ത് എന്താണ് മോക്ഷം നേടി സ്വാതന്ത്ര്യം നേടുക എന്ന് പറയുന്നതിനൊക്കെ വല്ല അർത്ഥമുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഇവര് കൈകാര്യം ചെയ്യുന്നത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചാണ്, അല്ലാതെ അതൊക്കെ നേടിക്കഴിഞ്ഞു എല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷം മനുഷ്യന് ഈ പറയുന്ന അവനിൽ നിന്ന് അപഹരിച്ചെടുത്തതെല്ലാം അവൻ തിരിച്ച് നേടിയെടുത്തതിന് ശേഷം പിന്നെ അവന് വേണമെങ്കിൽ ആത്മീയമായ സ്വാതന്ത്ര്യം, അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങൾ. ഇതാണ് ഈ ആൾക്കാർ ഈ ആത്മീയത കൊണ്ട് എന്താണോ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് തമസ്കരിച്ചത്. അങ്ങനെ ആത്മീയമായി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എന്തോരും മനുഷ്യന്റെ പ്രശ്നങ്ങളും അതിന്റെ പരിഹാര മാർഗങ്ങളും ഒന്നും ആൾക്കാർ അറിയാതെ പോവുകയാണ്. ഈ ബുദ്ധികളേതോ എന്താണ് ബുദ്ധികളുടെ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ്. അന്നതൊന്നും അപ്രസക്തമായ കാര്യങ്ങളായിരുന്നു. നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് വരണമെന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ട്? മോക്ഷം കിട്ടാനാണോ? എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു കുളിച്ച് വൃത്തിയായി വരണമെന്ന്? ആരും നിങ്ങളെ മാറി നിൽക്കാൻ പറയത്തില്ല വൃത്തിയായി വന്നു. ദൈത്യത്തിന്റെ പരിഹാരമായിട്ടാണ് പറഞ്ഞു, അല്ലാതെ എന്താണ് കർമ്മം ചെയ്ത് ചിത്തശുദ്ധിക്ക് വേണ്ടി പറഞ്ഞാൽ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക, അതെ അതിന്റെ പരിഹാരമായി എന്ത് പറഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞു എന്താർത്ഥം? മാത്രമല്ല ഇത് ഇവിടെ വേറെ ഒരു ഇതുകൂടെയുണ്ട്. എന്താണിപ്പോ വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മവിദ്യയാണ്, അതുകൊണ്ട് എന്താണ് സ്വതന്ത്രം എന്ന് വെച്ചാൽ മോക്ഷം എന്നൊക്കെ പറഞ്ഞാലേ ഗുരു ഈ പറഞ്ഞ കാര്യം വിട്ടുകഴിഞ്ഞാ മുമ്പോട്ട് ചെല്ലുമ്പോൾ ജനങ്ങൾ ഇതൊന്നും അംഗീകരിക്കത്തില്ല. ഇതിന്റെ പേരിൽ ഗുരുവിനാരും അംഗീകരിക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മോക്ഷം ആർക്ക് വേണം? ഈ പറയുന്ന സ്വാമിമാർക്ക് വേണം മോക്ഷം? ഇത് പറയുന്നവർക്ക് മോക്ഷം വേണ്ട ആവശ്യമുണ്ട്. അവരും 10 കാശുണ്ടാക്കാനും ഇതൊക്കെ പറയുന്നു. അപ്പൊ ഗുരു എന്ത് കാര്യത്തിനാണോ പറഞ്ഞത് അത് പറഞ്ഞാലേ ഗുരു എന്ത് ചെയ്തു എന്നുള്ള ജനങ്ങൾക്ക് ബോധമുണ്ടാവും. ഗുരു എന്ത് സമൂഹത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയെന്ന് ബോധമുണ്ടാക്കത്തുള്ളൂ. അത് പറയാതെ നിങ്ങൾ മോക്ഷത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരു സാധനമാവും. മനസ്സിലായോ? എന്നൊന്നും നിലനിൽക്കുന്ന കാര്യമില്ല. മോക്ഷത്തിന്റെയൊക്കെ മാർക്കറ്റ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരികയാണ്, സെൻസസ് ഒക്കെ ഇടിയുന്നത് പോലെ. അതൊന്നും പറഞ്ഞിട്ട് ഗുരുവിനെ മഹത്വപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ അതൊന്ന് ഉപകരിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന രീതി. പക്ഷെ ഈ പറഞ്ഞാണെങ്കിൽ ജനങ്ങൾ ഓർമ്മിച്ചു വെക്കും. എന്തുകൊണ്ട്? ഗുരു ചെയ്തത് ഇതാണ്, സമൂഹത്തെ മാറ്റിയതാണ്, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ ഈ പൊട്ട വേദാന്തം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ശരിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് ആൾക്കാർ അറിയാതെ പോകും. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു ഒരിക്കലും അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉപയോഗമില്ല. ഇനി അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് ശരി, നിങ്ങൾ വേദാന്തം വ്യാഖ്യാനിക്കും. അവരോട് ചോദിക്കുകയാണ് എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുമോ, പ്രമാതൃ ജര കാരക അപ്രയോജ്യത്വ പ്രയോജ്യസ്യ സമസ്ത കാരക പ്രയോ എന്നൊക്കെ പറയാൻ ഈ ജന്മത്തിൽ അവരെ കൊണ്ട് കഴിയും. അതാണ് സ്വാതന്ത്ര്യം. എന്തെങ്കിലും ബോധമുണ്ടാവും ഈ ഇരിക്കുന്നവരിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാർ പറയും ആരുടെ അടുത്ത് പ്രമാതൃകാരക അപ്രയോജ്യസ്യ സകല കാരക പ്രയോക്തൃത്വമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. ഇതാണ് ബുദ്ധികളുടെ സ്വർഗത്താണ് ആൾക്കാർ. പറയുന്നു ഇതാണ് സ്വാതന്ത്ര്യം. അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയണം. അദ്വൈതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം അധ്യാസം. അധ്യാസം കൊണ്ട് പ്രമാതൃത്വം വരുന്നു. ആ പ്രമാതൃത്വം എന്ന് പറയുന്നത് എന്താണോ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്താണ്? അങ്ങനെ അത് വിശദീകരിച്ചു പോവുകയാണ്. ആ ഇത്രയും മതി, ഒരുപാടായ പിന്നെ മനസ്സിലാകത്തില്ല.